സിദ്ധാന്തം വിശദീകരിക്കുന്നു. ഏതുക്തം ഭൂതി കൂടസ്ഥ നിത്യേവായം വിജ്ഞാനഘ്ന പ്രസംഗോസ്തി യാജ്ഞവൽക്യം പറഞ്ഞപ്പോൾ അത് മൈത്രേയിക്ക് സംശയമുണ്ടായി. മരണത്തിന് ശേഷം പിന്നെ ജ്ഞാനം ഇല്ലാതാകുമോ? പറയുന്നു മരണത്തിന് ശേഷം വിശേഷ വിജ്ഞാനമുണ്ട്, ജീവിച്ചിരിക്കുമ്പോഴും വിശേഷ വിജ്ഞാനമുണ്ട്. ഇത് ഉടബ്രധാരണ്യത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവിടെ ഞാൻ എൻ്റെ മമായം പുത്ര അഹം, ഇത്തരത്തിൽ വരുന്ന ഇതിനാണ് വിശേഷജ്ഞാനം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള വിശേഷ വിജ്ഞാനമില്ല. പിന്നെയോ തത്വമസി, അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ ബോധമാണുള്ളത്. അതാണ് പ്രയത്യസപ്ഞാസ്തി എന്ന് പറഞ്ഞത്. വേദപ്യുക്തം വിജ്ഞാതാരം അരേക്കേന വിജാനിയാതിരി കർത്തൃവചനേന ശബ്ദേന പ്രസംഹാരാ വിജ്ഞാനാത്മനേവം ഇതം ദൃഷ്ടവുമിരി. പിന്നെ ഇങ്ങനെയും പറഞ്ഞു, ഒടുവിൽ പറഞ്ഞു വിജ്ഞാതാരം, വിജ്ഞാതാവിനെ ആരറിയും, എന്തുകൊണ്ടറിയും? അപ്പൊ ഇതിൽ നിന്നും ഇവിടെ കർത്തൃവചനം വിജ്ഞാതാരം എന്ന് പറയുന്നതാണ്. വിജ്ഞാതാവ് അറിയുന്നവൻ. ഇതുകൊണ്ടും ഇങ്ങനെ പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത് ആ പ്രകരണം. ശബ്ദേന ഉപസംഹാരാ വിജ്ഞാതാവ് എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് കൊണ്ടും വിജ്ഞാനാത്മനായ വേദം ദ്രഷ്ടവ്യം. ഇവിടെ ദ്രഷ്ടവ്യവും ശ്രോതവ്യവും മന്ദവ്യവുമായിരിക്കുന്നത് ജീവനാണ് പൂർവക്ഷം. തഥവി കാശകൃഷ്ണീയനേവ ദർശനേന പരിഹരണീയം. അതും ഇവിടെ കാശകൃഷ്ണാചാര്യൻ പറഞ്ഞിരിക്കുന്ന ദർശനമനുസരിച്ച് അത് പരിഹരിക്കണം. എന്നുവെച്ചാൽ ജീവാത്മാവ് ആയിരിക്കുന്നത് പരമാത്മാവ് തന്നെ. വിജ്ഞാതാവ് എന്ന് പറയുന്നത് പരമാത്മാവിനെയാണ്, അല്ലാതെ വേറിട്ടൊരു ജീവാത്മാവില്ല, അവിടെ ഭേദമില്ല. ഈ രീതിയിൽ അത് മനസ്സിലാക്കണം. അഭിച്ച എത്ര ഹി അദ്വൈതമിവ ഭവതി ഇതര ഇതരം പശ്യതി മിക്ക ആരഭ്യ അവിദ്യാവിഷയ തസീവ ദർശനാഭിലക്ഷണം വിശേഷ വിജ്ഞാനം പ്രപഞ്ച എത്രവം ആത്മീയവാഭൂത് കിനകം പശ്യതി വിദ്യാവിഷയ തസ്യവ ദർശനാദിലക്ഷണ വിശേഷ വിജ്ഞാനസ്യ അഭാവം അഭിദദ്ധാതി. ഇതും അവിടെ ബൃഹദാരണ്യത്തിൽ ഒരുപാട് വിശദീകരിച്ച എത്ര ഹി ദ്വൈതം ഇവ ഭവതി. ദ്വൈതം ഇവ എന്ന് പറയാൻ കാരണം പരമാർത്ഥ ദ്വൈതമില്ല. ദ്വൈതം ഭേദം, ഭേദമുള്ളതുപോലെ അനുഭവപ്പെടുന്നു. എങ്ങനെ? ഞാൻ നീ, ഞാൻ ജഗത്ത്, ഞാൻ എൻ്റേത്, ഇത്തരത്തിലുള്ള ഈ ബോധം അത് ദ്വൈതം. അത് ഉള്ളത് പോലെ തോന്നുന്നു. അങ്ങനെ തോന്നുമ്പോൾ ഇതരം പശ്യതി, ഇപ്പോൾ അന്യൻ അന്യനെ കാണുന്നു, വ്യവഹരിക്കുന്നു, ജാഗ്രതയുടെ കാര്യം പറയുന്നു എന്നവിടെ പറഞ്ഞിട്ട് ത്യാരഭ്യ അവിദ്യാവിഷയെ തസൈവ ദർശനാദിലക്ഷണം വിശേഷ വിജ്ഞാനം പ്രപഞ്ച്യ. അപ്പോൾ ഇവിടെ ഈ വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത് എന്താണ്? ദർശനം, ശ്രവണം തുടങ്ങിയ അനുഭവങ്ങളാണ്, ഇന്ദ്രിയ അനുഭവങ്ങളാണ്. അത് ഇതെല്ലാം ഏറ്റവും മൂലസ്രോതസ്സായിരിക്കുന്ന അഹം, ഞാൻ എന്നുള്ള അനുഭവം. അപ്പോൾ ഈ ഞാൻ എന്നുള്ള അനുഭവത്തെ തുടങ്ങി വരുന്ന ദർശന ശ്രവണാദികളെല്ലാം അവിടെ അങ്ങനെ വരുമ്പോൾ ഞാൻ കാണുന്നു, ഞാൻ കേൾക്കുന്നു, എൻ്റെ അറിവ്, എൻ്റെ കാഴ്ച, ഇതാണ് വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത്. അതിനെക്കുറിച്ച് വിശദീകരിച്ചിട്ട് പ്രപഞ്ച ഇത്ര സർവം ആത്മീവ അഭൂ, ഏതൊരവസ്ഥയിലാണോ, വിദ്യാവസ്ഥയിലാണോ, തത്വമസി തുടങ്ങിയ വാക്യങ്ങളിലൂടെ തത്വത്തെ ഗ്രഹിച്ചു കഴിയുമ്പോൾ അവനെ സംബന്ധിച്ച് അവിടെ ആത്മീവ അഭൂതെല്ലാം ആത്മാവ് തന്നെയാണ്. ദ്വൈതമിവ എന്ന് പറയുന്നില്ല, എല്ലാം അദ്വൈതം തന്നെയാണ്. അപ്പോൾ മനസ്സിലാക്കുന്നു ഇവിടെ കേന കമ്പശിയെ, കേന കർണേന പമ്പിഷയും പശിയെ, എന്ത് ദർശന ശ്രവണാദികൾ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവനറിയുന്നു ഇവിടെ ഏത് കർണം ഉപയോഗിച്ച് ഏത് വിഷയത്തെ കാണാം. കാരണം അങ്ങനെ കാണുന്നതിനിവിടെ തന്നിൽ നിന്നും അന്യമായി വിഷയങ്ങളില്ല, തന്നിൽ നിന്ന് അന്യമായി ഗ്രഹിക്കുന്നതിന് കർണങ്ങളില്ല, തൻ്റേതായിട്ട് പ്രത്യേകിച്ചൊരു ദർശനവുമില്ല. വിദ്യാവിഷയം, അതാണ് വിദ്യാവസ്ഥ എന്ന് പറയുന്നത്. അവിടെ തസ്യവ ദർശനാദിലക്ഷണസ്യ വിശേഷ വിജ്ഞാനസ്യ അഭാവം അഭിദധാതി. അപ്പം അതേ വ്യക്തിയിൽ ഏതൊരുവനാണോ ദ്വൈതമിവ എല്ലാം കണ്ടുകൊണ്ടിരുന്നത്, അതേ വ്യക്തി തന്നെ തസ്യവ ദർശനാദിലക്ഷണസ്യ വിശേഷ വിജ്ഞാനസ്യ അഭാവം അഭിദധാതി, അതേ വ്യക്തിയെ കുറിച്ച് തന്നെ പറയുന്നു. വിശേഷ വിജ്ഞാനാഭാവം പറയും. അപ്പോൾ വിശേഷ വിജ്ഞാനാഭാവം എന്ന് പറഞ്ഞാൽ അവൻ ബോധശൂന്യനാകുന്നു എന്നല്ല. വിശേഷ വിജ്ഞാനം എന്താണോ? ഭേദബുദ്ധി. ആ ഭേദബുദ്ധിയുടെ അഭാവം, അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് തന്നെ ചിലർ ഇവിടെ ഭ്രമിച്ചു പോകുന്നുണ്ട്. അങ്ങനെ തത്വത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് ബോധമുണ്ടാകത്തില്ല, അങ്ങനെയല്ല. പ്രപഞ്ചബോധം ഉണ്ടാകത്തില്ല, അങ്ങനെയല്ല. വിശേഷ വിജ്ഞാനം എന്ന് പറയുന്നത് തന്നെ ദ്വൈതമിവ, ഈ അനുഭവമാണ്. ഞാൻ എൻ്റേത്, ഞാൻ നീ, അന്യഹ തദ്ദിതര ഇതരം പശ്യതി എന്ന് പറയുന്ന ഈ അനുഭവമാണ്. ഈ അനുഭവം എന്ന് പറയുന്നതിന് ഭേദബുദ്ധി എന്ന് പറയാം. ആ ഭേദബുദ്ധി അതില്ലാതാകുന്നു എന്നാണ് ഇതിൻ്റെ അർത്ഥം. അല്ലാതെ ബോധശൂന്യനാകുന്നു, പിന്നീട് ഒരു ബോധം ഉണ്ടാകുന്നില്ല, അങ്ങനെ ചിലർ വ്യാഖ്യാനിക്കുന്നുണ്ട്. അപ്പൊ തനിക്ക് ജനന മരണങ്ങളില്ല എന്നൊരാൾ ബോധിക്കുന്നത് കൊണ്ട് ജനിച്ചാലല്ലേ പിന്നെ ജീവിക്കാൻ പറ്റും. അപ്പൊ തന്റെ ജീവിതം അവസാനിച്ചു പോകുന്നു, അങ്ങനെയില്ല. ജനന മരണങ്ങൾ സത്യമല്ല എന്ന് ബോധിക്കുന്നു. ദ്വൈതമിവ എന്നുള്ള അയാൾക്ക് ബോധ്യം വരുന്നതാണ്. വാസ്തവ ദ്വൈതമില്ല, അത് അങ്ങനെ ഒരു ജ്ഞാനമില്ലാതെ മനസ്സിലാകത്തില്ല. അല്ലാതെ ജ്ഞാനമില്ലാത്ത സമയത്ത് എല്ലാം ദ്വൈതം തന്നെ, ഞാൻ വേറെ നീ വേറെ. പക്ഷെ തത്വജ്ഞാനത്തിൽ ദ്വൈതമിവ, ദ്വൈതം പോലെ അനുഭവപ്പെടുന്നു, വാസ്തവത്തിൽ ദ്വൈതമില്ല. അതാണ് വിശേഷ വിജ്ഞാനം ഭേദജ്ഞാനത്തിൻ്റെ അഭാവം എന്ന് പറയുന്നത്. പുനശ്ച വിഷയഭാവേ ആത്മാനം വിജാനിയാദിത്യാസംഖ്യ വിജ്ഞാതാരം അരേക്കേന വിജാനിയ. അപ്പോ ഇവിടെ പ്രേത്യസജ്ഞ അസ്ഥി എന്ന് പറഞ്ഞു, ആ ബോധമുണ്ടായി ശരീരം നശിച്ച്. അത് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചാണ് സുഷുപ്തി പോലെ. അപ്പോൾ ശരീരം നശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശരീരമില്ല, കർണങ്ങളില്ല, ഇവിടെ ഗ്രഹിക്കാൻ വിഷയങ്ങളില്ല. വിഷയാഭാവേ അപ്പോൾ പിന്നെ താനുണ്ടല്ലോ ആത്മാനം വിജാനീയ. അപ്പോൾ താൻ തന്നെ അറിയും ചെട്ട് പറയും. അങ്ങനെ തന്നെ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആത്മജ്ഞാനം. അങ്ങനെ ഒരു ആത്മജ്ഞാനത്തിലാണ് ഇരിക്കുന്നത്. എല്ലാം വെറും കൽപ്പനകൾ മാത്രമാണ്. താൻ തന്നെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇല്ല. അപ്പോൾ ശരീരനാശം സംഭവിച്ചു കഴിഞ്ഞാൽ കർണങ്ങളില്ലാതെ കഴിഞ്ഞാൽ, മനസ്സുൾപ്പെടെയുള്ള കർണങ്ങൾ അവിടെ നശിച്ചു കഴിഞ്ഞാൽ വിജ്ഞാതാരം അരേഖേന വിജാനിയാത്. വിജ്ഞാതാവി ആയിരിക്കുന്ന താൻ സ്വയം അപരോക്ഷമായിരിക്കുന്ന ജ്ഞാനസ്വരൂപമായിരിക്കുന്ന തന്നെ അറിയുന്നതിന് പിന്നെ വേറെ ആരാള്ളത്? തന്നെ അറിയാൻ സഹായിച്ചുകൊണ്ടിരുന്നതെല്ലാം പോയി. ഒന്ന് ഭൗതികമായ നാശം, മറ്റൊന്ന് താത്വികമായ നാശം. ജീവിച്ചിരിക്കുമ്പോൾ ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ ഇതിനെല്ലാം താത്വികമായി നശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഭേദബുദ്ധി ഇവിടെ നശിക്കുന്നു തത്വത്തെ അറിയുന്നവരെ സംബന്ധിച്ച്. ഏകമായ തത്വമാണ്, അദ്വൈതമായ തത്വമാണെന്നറിയുന്നു. അങ്ങനെ അറിയുന്നത് കൊണ്ടും വിശേഷ വിജ്ഞാനം ഇല്ലാതാവും. പിന്നെ ശരീരനാശത്തിലോ, ശരീരം നശിക്കുന്നു, പിന്നെ ഞാൻ എന്നെ അറിയുന്നു, അല്ലെങ്കിൽ ആത്മാവിനെ അറിയുന്നു, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അറിയുന്നു, അങ്ങനെ ഒരു അനുഭവം ആർക്കുമില്ല. കാരണം അവിടെ അറിയാനൊരു വിഷയമോ അറിയുന്നവനോ ഇല്ല. ഇതുപോലെ സുഷുപ്തി പോലെ, ആ സുഷുപ്തിയിലൂടെ അത് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ അറിയുന്ന ഒരുവനില്ല, അറിയാനൊരു വസ്തുവില്ല. അറിയാൻ വസ്തുണ്ടെങ്കിലേ അറിയുന്നവനുണ്ടാവും. അറിയുന്നവനുള്ളപ്പോൾ അറിയുന്നതിന് ഒരു വസ്തു ഉണ്ടാവും. സാക്ഷി എന്ന് പറയും. സാക്ഷി എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? അവിടെ സാക്ഷ്യം ആവശ്യമാണ്. ആ സാക്ഷിക്ക് പ്രകാശിപ്പിക്കാൻ എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ അതിനെ സാക്ഷി എന്ന് പറയാൻ പറ്റില്ല. എന്തിനെ പ്രകാശിപ്പിക്കും? എല്ലാം അവസാനിപ്പിച്ചിടത്ത്, എല്ലാം അവസാനിച്ചിരിക്കുന്നിടത്ത് പിന്നെ ഒന്നും പ്രകാശിപ്പിക്കാനും. പിന്നെ അതെന്താണ്? കേവലം അറിവ്. പ്രകാശിപ്പിക്കാൻ ഇല്ലാത്തതുകൊണ്ട് അതിന് സാക്ഷിയെന്നും പറയാൻ പറ്റില്ല. അവിടെ അത് പ്രകാശിപ്പിക്കുന്ന സാക്ഷ്യമായൊരു വസ്തു അതും പറയാൻ വയ്യ. പിന്നെ അതിൻ്റെ സ്വരൂപമാണ് അറിവെന്ന് പറയുന്നത്, അപരോക്ഷ സ്വരൂപമാണ്. ആ അപരോക്ഷ സ്വരൂപത്തിൽ ഇരിക്കുമ്പോഴാണ് ഇവിടെ പറയുന്നത് വിജ്ഞാതനം അരേക്കേന വിജാനിയ. വിജ്ഞാതൃസ്വരൂപമായിരിക്കുന്ന വിജ്ഞാത എന്ന് വെച്ചാൽ ആരെങ്കിലും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല, ജ്ഞാനസ്വരൂപം പറയും. തദശ്ച വിശേഷ വിജ്ഞാനാഭാവ ഉപപാദന പരത്വാദ് വാക്യസ്യ വിജ്ഞാനധാതുരേവ കേവല സൻ ഭൂതപൂർവഗത്യ കർത്തൃവചനേന ത്രിജാ നിർദ്ദിഷ്ടയോഗ്യമേ. ഇവിടെയാണ് പലർക്കും ഭ്രാന്തി ഉണ്ടാവും. ഭാഷകാരൻ അത് വ്യക്തമാക്കുന്നു. വിജ്ഞാതാവ് എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൻ്റെ അർത്ഥം എന്താണോ? കർത്തരി ത്രിജ പ്രത്യാന്തമാണ്. വിജ്ഞാനത്തോടുകൂടി ഇവൻ അറിയുന്നവൻ, ഇത് പറയുന്നതാണ് പലർക്കും സംശയം വരുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ തൻ്റെ യഥാർത്ഥമായ സ്വരൂപം എന്ന് പറയുമ്പോൾ അത് വിജ്ഞാതാവാണെന്ന് പറഞ്ഞാൽ താൻ അറിയുന്നവനായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും അറിയാൻ എന്തെങ്കിലും വേണം. അത് ജാഗ്രതയിലാണ് പറയുന്നതെങ്കിൽ അംഗീകരിക്കാം. ജാഗ്രതയിൽ താൻ വിജ്ഞാതാവായിരിക്കുന്നു, തനിക്കറിയാനിവിടെ വിഷയങ്ങളുണ്ട്. ശബ്ദ സ്പർശ രൂപ രസഗന്ധങ്ങൾ ബാഹ്യമായി ഉള്ളിൽ ആന്തരികമായി സുഖദുഃഖങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ ഞാൻ വിജ്ഞാതാവായിരിക്കുന്നു. പക്ഷെ സുഷുപ്തിയിൽ വിജ്ഞാതാവെന്ന് പറഞ്ഞാൽ അറിയുന്നവനായി എന്തിനെ അറിയുന്നു എന്ന് പറയുന്നു. അല്ലെങ്കിൽ മരണത്തിൽ പ്രേത്യ മരിച്ചതിന് ശേഷം അവിടെ എന്തിനെ അറിയുന്നു? ഇവിടെയൊക്കെ അറിയുന്നവനായിരിക്കുന്നില്ലെങ്കിൽ പിന്നെ ഇതിന് വിജ്ഞാതാവെന്ന് പറഞ്ഞു. അറിയുന്നവനായിരുന്നാലും വിജ്ഞാതാവെന്ന് പറയാൻ പറ്റും. ഇത് സുഷുപ്തിയെ സംബന്ധിച്ചും ഇത് ആൾക്കാർക്ക് ഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്. മരണത്തെ സംബന്ധിച്ച് വിഭ്രാന്തി ഉണ്ടാകുന്നുണ്ട്. ആ പിന്നെ ചിലർ പറയുന്നു മരണത്തിൽ സൂക്ഷ്മ ശരീരത്തിലിരിക്കുന്നു, പിന്നെ അത് കഴിഞ്ഞ് വേറെ ശരീരം അന്വേഷിച്ചു പോകുന്നു, വേറെ ശരീരത്തെ സ്വീകരിക്കുന്നു. അത് ഈ ജാഗ്രതയിൽ സൂക്ഷ്മ ശരീരത്തോടുകൂടിയിരിക്കുന്നു, ഈ ജാഗ്രതയിൽ സൂക്ഷ്മ ശരീരത്തിലൂടെ വിവരിക്കുന്നു എന്നെല്ലാം പറയുന്ന പോലെയുള്ളു. അതിന് വിശേഷിച്ചൊന്നുമില്ല. ജാഗ്രതയിൽ എന്താണ്? അങ്ങനെ വിശേഷിച്ചൊരു ശരീരമില്ല. വിജ്ഞാതാവിൽ നിന്ന് അന്യമായിട്ടൊന്നുമില്ലെങ്കിൽ സൂക്ഷ്മത്തിയിലുമില്ല. അപ്പൊ കേവല ജ്ഞാനസ്വരൂപമായി സ്ഥിതി ചെയ്യുന്നു. ഇതാരെ സംബന്ധിച്ചാണ് പറയുന്നത്? ഈ തത്വത്തെ ബോധിച്ചവന്റെ അഭിപ്രായം പറയുകയാണ്. തത്വത്തെ ബോധിക്കാത്തവനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അവിടെ അറിയുന്നവനുണ്ട്, സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണശരീരമുണ്ട്, പലതും ഉണ്ട്. തത്വത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളം ആ തത്വദൃഷ്ടിയിൽ പറയുമ്പോൾ അവിടെ കേവലം വിജ്ഞാതാവും മാത്രം. കേവലം വിജ്ഞാതാവ് എന്ന് പറഞ്ഞാലും അത് സുഷുപ്തിയിലായാലും മരണത്തിലായാലും ആ വിജ്ഞാതാവ് അറിയുന്നവനായിരിക്കണമെങ്കിൽ അവൻ അറിവ് വേണം, അറിവുള്ളപ്പോൾ അറിയാനൊരു വിഷയം വേണം. അതില്ലെങ്കിൽ പിന്നെ കേവല ജ്ഞാനസ്വരൂപം എന്ന് പറഞ്ഞാൽ അതും പറഞ്ഞു എന്താണോ വിശേഷ വിജ്ഞാന അഭാവം എന്ന് പറഞ്ഞു. അങ്ങനെ പറയുമ്പോൾ എന്തിന് വിജ്ഞാതാവെന്ന് പറഞ്ഞു? അതിനാണ് ഇവിടെ പറഞ്ഞത് ഭൂതപൂർവഗിത്യ. പൂർവം ഭൂത, പൂർവം എങ്ങനെയാണോ അത് ഭവിച്ചിരുന്നത് അതനുസരിച്ച് പറയുന്നതാണ്. പൂർവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ജാഗ്രതത്തിൽ അവൻ വിജ്ഞാതാവായിരിക്കുന്നു. കാരണം താൻ തന്റെ ജ്ഞാനം ഇതൊക്കെയാണ് തനിക്ക് പരിചയമുള്ളത്. അപ്പോൾ തന്നെ താൻ പരിചയപ്പെടുന്നത് ഈ ജ്ഞാനത്തോടുകൂടിയാണ്. ബോധശൂന്യനായ ഒന്ന് തനിക്ക് മനസ്സിലാകത്തില്ല. അത് കേവലം ബോധമാണെന്ന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പോൾ തനിക്ക് തന്നെക്കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഈ വിജ്ഞാതാവസ്ഥയിലേ മനസ്സിലാവും. ഞാൻ വിജ്ഞാതാവായിരിക്കുന്നു, അറിവോടുകൂടിയിരിക്കുന്നു എന്നേ തനിക്ക് തന്നെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ അവസ്ഥയെടുത്തുകൊണ്ട് ഈ ജാഗ്രതത്തിൽ വിജ്ഞാതാവായിരിക്കുന്നു. ഈ ജാഗ്രത എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറയും, ഇപ്പോൾ നമ്മൾ പറയും അത് സുഷുപ്തിക്ക് ശേഷം വന്നതാണ്. അതുപോലെ തന്നെ അത് സുഷുപ്തിക്ക് പൂർവാവസ്ഥയാണ്. ഇതടുത്ത് വരുന്ന ഒരു സുഷുപ്തിക്ക് പൂർവാവസ്ഥയാണ്. ആണ് ഭൂതപൂർവഗതി. അപ്പം ജാഗ്രതത്തിൽ ഭേദബുദ്ധിയോടുകൂടിയിരിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം താൻ വിജ്ഞാതാവായിരിക്കുന്നു. ഇനി ജാഗ്രതത്തിൽ അഭേദബുദ്ധിയോടുകൂടിയിരുന്നാലോ അവിടെയും അവൻ വിജ്ഞാതാവായി തന്നെ ഇരിക്കുന്നു. എന്തുകൊണ്ട്? അവന് ഭേദബുദ്ധിയില്ല, പക്ഷെ അവൻ ഏകമായ തത്വത്തെ ഗ്രഹിക്കുന്നു. ഏകമായ തത്വത്തെ ഗ്രഹിക്കുക എന്ന് വെച്ചാൽ താൻ ആ ഏകമായ തത്വമാണ്, ആ തത്വം തന്നെയാണ് സർവവുമായിരിക്കുന്നു. ഈ തരത്തിൽ അദ്വൈത ബോധത്തോടുകൂടിയിരിക്കുന്നവനും വിജ്ഞാതാവാണ്. അപ്പോൾ ഏത് തരത്തിലായാലും ജാഗ്രതത്തിൽ ഒരുവന് വിജ്ഞാതാവായേ ഇരിക്കാൻ പറ്റും. അതെന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു? ജാഗ്രതത്തിൽ ഈ ശരീരം കരണം തുടങ്ങിയോടുള്ള താതാത്മ്യത്തോടു കൂടിയേ ഈ ചൈതന്യത്തിന് ഇരിക്കാൻ പറ്റൂ. അങ്ങനെയല്ല ഇരിക്കാൻ പറ്റില്ല. ജാഗ്രതയിൽ വരിക, ഈ ശരീര താതാത്മ്യം, ഇന്ദ്രിയ താതാത്മ്യം, അന്ധക്കരണ താതാത്മ്യം ഇല്ലാതിരിക്കാൻ സാധ്യമല്ല. ജാഗ്രത എന്ന് പറയുന്നത് തന്നെ ആ താതാത്മ്യമാണ്. പിന്നെന്താ വിദ്യ, അവിദ്യയും തമ്മിൽ വ്യത്യാസം ഇത്രയേ ഉള്ളൂ. വിദ്യ എന്ന് പറയുമ്പോൾ ഈ താതാത്മ്യം പരമാർത്ഥമല്ല. പിന്നെ ഈ അവിദ്യാകല്പിതമായിരിക്കുന്ന ശരീര ഇന്ദ്രിയാദികളിലുള്ള താതാത്മ്യം അത് പരമാർത്ഥമല്ല എന്ന് ബോധിക്കുന്നു. അങ്ങനെ ബോധിക്കുമ്പോഴും ആ ബോധം തന്നെ എന്താണ്? അവനെ വിജ്ഞാതാവാക്കുന്നു. അവൻ സ്വയം അറിയാൻ എന്താണ്? താൻ വിജ്ഞാതാവല്ല. കാരണം ഇവിടെ തനിക്ക് അറിയുന്നതിന് വേണ്ടി തന്നെ അന്യമായൊന്നുമില്ലല്ലോ. പരമാർത്ഥത്തിൽ അങ്ങനെ വിജ്ഞാതാവ്, വിജ്ഞാനം, വിജ്ഞേയം എന്നൊരു ഭേദം തന്നെ ഇല്ല. ഇല്ലെങ്കിലും അത് പരമാർത്ഥമല്ലെങ്കിലും അങ്ങനെ ഒരു പ്രതീതിയാണ് ജാഗ്രത എന്ന് പറയുന്നത്. തത്വത്തെ ബോധിച്ചവനെ സംബന്ധിച്ചിടത്തോളവും ജാഗ്രത ഒരു പ്രതീതിയാണ്. അപ്പോൾ ഇവിടെ എന്തായാലും വിജ്ഞാതൃത്വത്തെ അംഗീകരിക്കണം. അംഗീകരിച്ചാൽ ഈ വിജ്ഞാതൃത്വം ഇല്ലാതിരിക്കുന്ന അവസ്ഥ അത് പ്രേത്യ മരണത്തിന് ശേഷമാകാം അല്ലെങ്കിൽ സുഷുപ്തിയിലാവാം. അവിടെ കുറിച്ച് പറയുമ്പോഴും വിജ്ഞാതാവ് എന്ന് പറയുന്നത് പൂർവസ്ഥിതിയെ കണക്കിലെടുത്തുകൊണ്ടാണ്, അല്ലാതെ അവിടെ വിജ്ഞാതാവായിരിക്കുന്നതുകൊണ്ടല്ല. അങ്ങനെ ഭൂതപൂർവഗത്യ എന്ന് പറയും. മാണ്ഡവ്യത്തിൽ പ്രാജ്ഞനെ കുറിച്ച് പറയുമ്പോഴും എന്താ പറയുന്നു, അവൻ പ്രാജ്ഞനായിരിക്കുന്നു സുഹൃത്തിയിൽ, എന്തിനെങ്കിലും അവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ഭാഷകാരം പറഞ്ഞു പ്രജ്ഞാനഘനം. എന്തുകൊണ്ട് വസ്തുന്തരാഭാവ, അതവിടെ രണ്ടാമതൊന്നുമില്ല, കേവലമായ പ്രജ്ഞാനം മാത്രം എന്ന് പറഞ്ഞു. അവിടെ വ്യക്തമായി പറഞ്ഞു വസ്തുന്തര അഭാവ, മറ്റൊന്നും അവിടെയില്ല. പക്ഷെ കേവലം പ്രജ്ഞാനമായിരുന്നാലും ജാഗ്രതത്തിൽ ആ പ്രജ്ഞാനം വിജ്ഞാതാവായിരുന്നതുകൊണ്ട് സുഷുപ്തിയിലും അങ്ങനെ പറയാം, അത് വിജ്ഞാതാവാണ് എന്ന് പറയാം. അല്ലാതെ സുഷുപ്തിയിൽ അതിനൊരു വിജ്ഞാതൃഭാവമില്ല. സുഷുപ്തിയിൽ അവനൊന്നിനെയും ഗ്രഹിക്കാൻ സാധ്യമല്ല, മരണത്തിൽ ഒന്നിനെയും ഗ്രഹിക്കാൻ സാധ്യമല്ല, അങ്ങനെയൊന്നുമില്ല. ശരി, ഇങ്ങനെയൊരു ബോധമില്ലാത്തവനാണെങ്കിലോ എന്താണ് പരമാർത്ഥം, എന്താണ് സത്യം എന്നുള്ള ബോധമില്ലാത്തവൻ എന്ന് വെച്ചാൽ ദ്വൈതബോധത്തോടുകൂടിയവൻ. ദ്വൈതബോധത്തോടുകൂടിയവൻ എന്ന് പറയുമ്പോൾ എന്താ, ഇവിടെ ഈ കാര്യമായ പ്രപഞ്ചത്തെ കാണുന്നു, ഈ കാര്യമായ പ്രപഞ്ചത്തിന് ഒരു കാരണമുണ്ടെന്ന് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ പ്രത്യക്ഷാദി പ്രമാണത്തിലൂടെ പരിശോധിച്ച് നിർണയിക്കുന്നു. ഇവിടെ ഈ കാര്യകാരണ ബുദ്ധിയോടുകൂടിയിരിക്കുന്ന ദ്വൈത ബുദ്ധിയോടുകൂടിയിരിക്കുന്നവന് അവന് പറയേണ്ടി വരും എന്താണ്, ഇവിടെ ഈ ജാഗ്രതത്തിൽ എങ്ങനെയാണോ ഈ കാണുന്ന സർവ്വദ്വൈത പ്രപഞ്ചവും കാര്യകാരണ രൂപത്തിലിരിക്കുന്നത്, അതുപോലെ സുഷുപ്തിയിൽ ഈ ദ്വൈത പ്രപഞ്ചത്തിനെല്ലാം കാരണമായ ഒന്ന്, അത് എന്തെങ്കിലും ഒരു പേരിട്ട് വിളിക്കാം, അവിദ്യയെന്നോ മായയെന്നോ അജ്ഞാനമെന്നോ അതെല്ലാം അവിടെ സ്ഥിതി ചെയ്യുന്നു എന്ന് ദ്വൈതബുദ്ധിയിലുള്ള ഒരു കണക്കുകൂട്ടലാണ്. അല്ലാതെ അങ്ങനെ എന്തെങ്കിലും ഒന്ന് അവിടെ പരമാർത്ഥത്തിൽ ഉണ്ടായിട്ടില്ല. വിജ്ഞാതാവെന്ന് പറയുന്നതുകൊണ്ട് വിജ്ഞാന വിഷയമായി എന്തെങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല, അജ്ഞാനമോ അവിദ്യയോ അങ്ങനെയൊന്നുമില്ല. ദ്വൈതബുദ്ധിയിൽ കാര്യകാരണബദ്ധമായി ചിന്തിക്കുന്ന ഒരുവനെ സംബന്ധിച്ച് അത് ശരിയാണ്. അദ്വൈത ബുദ്ധിയിലാണെങ്കിലോ തത്വബോധത്തിലാണെങ്കിലോ അവിടെ ഈ ഇവിടെ ഈ ജാഗ്രതയിലിരിക്കുന്ന വിജ്ഞാതാവ് അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. പക്ഷെ അവിടെ അതിനെ വിജ്ഞാതാവ് എന്ന് പറയുന്നത് ജാഗ്രതയിൽ അത് വിജ്ഞാതാവായിരുന്നതുകൊണ്ട് അവിടെ എന്താണ്, അത് കേവല ജ്ഞപ്തി, ജ്ഞപ്തിസ്വരൂപം, ജ്ഞാനസ്വരൂപം ആയിട്ട് സ്ഥിതി ചെയ്യുന്നു. അത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നു. എനിക്കവിടെ ഒന്നും കഴിഞ്ഞു അറിഞ്ഞില്ല എന്ന് പറയുന്നതുകൊണ്ട് അവിടെ തനിക്ക് വിജ്ഞാതാവായിരിക്കാൻ കഴിഞ്ഞില്ല. താനവിടെ വിജ്ഞാതാവായിരുന്നെങ്കിൽ എന്തിനെങ്കിലും അറിഞ്ഞാൽ, അതാണ് വിജ്ഞാതാവിൻ്റെ ഒരു പ്രത്യേക ഭാവത്തെ അല്ലെങ്കിൽ അഭാവത്തെ അറിയണമെങ്കിൽ എന്ത് വേണം, വിജ്ഞാതാവ് വേണം. പക്ഷെ താനവിടെ വിജ്ഞാതാവ കഴിഞ്ഞാൽ, വിജ്ഞാതാവായിരിക്കാൻ തനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ തനിക്കൊന്നിനെ അറിയാൻ പറ്റില്ല. ഭാവാഭാവങ്ങളെ രണ്ടിനെയും സാക്ഷാത്കരിക്കാൻ പറ്റില്ല. ജ്ഞാനാജ്ഞാനത്തെ ഒന്നിനെയും അറിയാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവിടെ എന്ത് ചെയ്യുന്നു, വിജ്ഞാനമില്ല. വിജ്ഞാനമില്ലാത്തവനെങ്ങനെ വിജ്ഞാതാവാകും? ഇല്ല. പിന്നെ കേവല ജ്ഞാനമാണെങ്കിലോ സ്വരൂപമാണെങ്കിലോ അവിടെ ജ്ഞാതാവ്, ജ്ഞാനം, ജ്ഞേയം എന്നുള്ള ഭേദവും ഉണ്ടാകത്തില്ല. അതുകൊണ്ട് അദ്വൈതത്തെ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. അതാണ് ഭാഷ്യകാരനോട് പറയുന്നത് ഭൂതപൂർവഗത്യ. ഇത് മാണ്ഡവ്യത്തിന്റെ ഭാഷ്യത്തിലും പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല. തദശ്ച വിശേഷ വിജ്ഞാനഭാവ ഉപാദനപരത്വാ വാക്യസ്യ. വിശേഷ വിജ്ഞാനഭാവത്തെ സമർത്ഥനം ചെയ്യുന്നതാണ് വാക്യം. ഏത് വിജ്ഞാതാരം അറിയിക്കേനും വിജാനീയ. വിജ്ഞാതാവ് പിന്നെ ആരറിയും? വിജ്ഞാതാവ് അവിടെ ഉണ്ടായിട്ടില്ലെന്നാണ് പറയുന്നത്. അതാണ് തദശ വിശേഷ വിജ്ഞാന അഭാവ ഉപാദന വരുത്തവാക്യസ്യ. വിജ്ഞാനധാതുരേവ കേവലഹസൻ. അവിടെ വിജ്ഞാനധാതു മാത്രമാണ് വിജ്ഞാനസ്വരൂപമായ സ്വസ്വരൂപം മാത്രമാണ് അവിടെ അവിടെ താൻ വിജ്ഞാതാവല്ല. അത് അങ്ങനെ ഇവിടെ പറയാൻ കഴിയും, മരണത്തിൽ പറയാൻ കഴിയും, താൻ അവിടെ കേവലം വിജ്ഞാന ധാതുവാണ്. സുഷുപ്തിയെ സംബന്ധിച്ച് പറയാൻ കഴിയും, താൻ കേവലം വിജ്ഞാന ധാതുവാണ്. ജാഗ്രതത്തിലോ തത്വബോധമുള്ളവന് പറയാം, അവൻ തത്വബോധമാകുന്ന വിജ്ഞാനത്തോടുകൂടി ഇരുന്നാലും അവന് പറയാം, എന്താണ് ഞാൻ കേവലം വിജ്ഞാന ധാതുവാണ്, അത് പറയാം. ഇവരിതിപ്പോൾ ജ്ഞാനമുണ്ടല്ലോ, അപ്പം എങ്ങനെ അത് പറയാൻ കഴിയും? തത്വത്തെ അവൻ ഗ്രഹിക്കുന്നുണ്ടല്ലോ, പരമാർത്ഥം അറിയുന്നുണ്ടല്ലോ, അപ്പോൾ കേവല വിജ്ഞാന ധാതു എന്നങ്ങനെ പറയാം. അപ്പം അവൻ ഗ്രഹിക്കുന്ന തത്വബോധം എന്ന് പറയുന്ന ആ വിജ്ഞാത ധാതുവിൽ നിന്ന് വേറിട്ടല്ല. അഗ്നിയിൽ നിന്ന് എങ്ങനെയാണോ ഉഷ്ണം വേറല്ലാതിരിക്കുന്നത്, പ്രകാശം വേറല്ലാതിരിക്കുന്നത്, അതുപോലെ ഈ വിജ്ഞാനത്തോടുകൂടിയിരിക്കുവൻ, തത്വവിജ്ഞാനത്തോടുകൂടിയിരിക്കുന്നവനും പറയാം. ജാഗ്രതത്തിലും എന്താണ് വിജ്ഞാന ധാതു മാത്രമാണ് എന്ന്. അപ്പം പിന്നെ ഭൂതപൂർവഗതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നേരത്തെ പറഞ്ഞ സുഷുപ്തിയിലും മരണത്തിലും അവൻ കേവല വിജ്ഞാന ധാതു മാത്രമായിരിക്കുന്നു. ഭൂതപൂർവഗത്യ ജാഗ്രതത്തിലെ ഈ അനുഭവം വെച്ചുകൊണ്ടാണ് പറയുന്നത്, അവിടെ വിജ്ഞാതാവെന്ന് പറയുന്നത് വാസ്തവത്തിൽ വിജ്ഞാതാവല്ല. ഇപ്പൊ പറയുന്നു ജാഗ്രതത്തിലും പറയാം വിജ്ഞാന ധാതുരേവ. അങ്ങനെ ഒരു ബോധം വരുമ്പോഴാണ് അവിടെ അദ്വൈത ബോധം എന്ന് പറയുന്നത്. അദ്വൈത ബോധം എന്ന് പറയുന്നത് ഒരിക്കലും ദ്വൈത പ്രതീതിയല്ല. അദ്വൈതം അദ്വൈതത്തിന്റെ ബോധം അങ്ങനെ രണ്ടെണ്ണമല്ല. എന്നുകഴിഞ്ഞാൽ അത് വീണ്ടും ദ്വൈത പ്രതീതിയായി. അദ്വൈതമായ തത്വം ആ തത്വത്തിന്റെ ബോധം രണ്ടു വരാൻ പാടില്ല. അദ്വൈത ബോധം എന്താണ്? അദ്വൈത തത്വം തന്നെയാണ്. അപ്പോൾ ഭൂതപൂർവഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ ഈ ബോധമില്ലാതിരുന്ന അവസ്ഥ. ഈ ജാഗ്രതയിൽ തന്നെ ഒരുവൻ ഈ ബോധമില്ലാതിരിക്കുന്ന സമയത്ത് അവൻ വിജ്ഞാതാവായിരിക്കുന്നു, അവൻ ത്രൂഢിയോടുകൂടിയിരിക്കുന്നു, അവൻ ഭേദബുദ്ധിയോടുകൂടിയിരിക്കുന്നു. പക്ഷേ ഈ ജാഗ്രതയിൽ തന്നെ ഒരുവൻ ഈ തത്വത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ അവൻ്റെ തത്വബോധം എന്താണ്? ഭേദത്തെ നിരാകരിക്കുന്നു. അപ്പോൾ അവൻ കേവല വിജ്ഞാനധാതുവാണ്. ഭൂതപൂർവഗതി പൂർവാവസ്ഥ എന്ന് പറയുന്നത് അജ്ഞാനാവസ്ഥയാണ്. അവിടെ അവൻ വിജ്ഞാതാവായിരിക്കുന്നു. തദശ വിശേഷ വിജ്ഞാനഭാവ ഉപാദന പരത്വ വാക്യസ്യ. അതുകൊണ്ട് ഈ വിജ്ഞാതാരം വരെയൊക്കെയാണ് വിജ്ഞാനിയാദ് എന്ന് പറയുന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. വിജ്ഞാനധാതുരേവ കേവലഹസൻ, കേവലമായ വിജ്ഞാനധാതു, വിജ്ഞാനസ്വരൂപം ഈ സാക്ഷാത് അപരോക്ഷാത് ബ്രഹ്മ എന്ന് പറഞ്ഞ കേവല വിജ്ഞാനം. ഭൂതപൂർവഗത്യ, അതിന് മുമ്പുള്ള അവസ്ഥയെ കണക്കിലെടുത്തുകൊണ്ട് കർത്തൃവചനേന ത്രിജാ നിർദ്ദിഷ്ടയതി. അവിടെ കർത്തൃവചനമാണ് വിജ്ഞാത എന്ന് പറയുന്നത്. വിപൂർവമായിട്ടുള്ള ജ്ഞാധാതുവിൽ നിന്ന് കർത്തരി തിരിച്ച് വന്നതുകൊണ്ടാണ് വിജ്ഞാത എന്ന് പറയുന്നത്. അതാണ് കർത്തൃവചനം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ അവിടെ പരമാർത്ഥത്തിൽ ഒരു കർത്തൃത്വമില്ല. പക്ഷെ ഇപ്പോൾ താൻ കർത്താവും ഭോക്താവായും ഇരിക്കുന്നത് കൊണ്ട് ഈ അവസ്ഥയെടുത്തുകൊണ്ട് സുഷുപ്തിയിലും പറയാം. അതുകൊണ്ടാണ് ഈ ഇത് തന്നെ വിജ്ഞാതാവ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് സാക്ഷി എന്ന് പറയുന്നത്. സാക്ഷി എന്ന് പറയുന്നത് എപ്പോഴാണ്? ദ്വൈതബുദ്ധി ഉള്ളിടത്തേ ഉള്ളൂ സാക്ഷി. സാക്ഷ്യമായത് ഉള്ളിടത്തേ ഉള്ളൂ. എന്തെങ്കിലും പ്രകാശിപ്പിക്കാനുണ്ടെങ്കിലേ തനിക്ക് സാക്ഷിയാകാൻ. ഇവിടെ താൻ ദ്വൈതബുദ്ധിയോടുകൂടി ഇരിക്കുന്നു, പറയാം ഞാൻ സാക്ഷിയാണ്. എന്തിന്? ഈ പറഞ്ഞ ആന്തരികവും ബാഹ്യവുമായ പ്രപഞ്ചത്തിലെല്ലാം വിജ്ഞാനസ്വരൂപനായ ഞാൻ സാക്ഷിയായിരിക്കുന്നു എന്നർത്ഥം. പക്ഷെ അങ്ങനെ ആന്തരികമോ ബാഹ്യമോ ആയ ഒരു പ്രപഞ്ചത്തിന്റെ പ്രതീതി ഇല്ലെങ്കിൽ അങ്ങനൊരു പ്രതീതി ഉണ്ടാകുന്നുണ്ട്. എന്തുകൊണ്ട് പറഞ്ഞു മാത്ര സംസർഗസ്തു അസ്യഭവൻ, ഇതുമായിട്ടുള്ള സംസർഗം അറ്റുപോയി, അധ്യാസം നശിച്ചുപോയി. അപ്പോ എന്തുവരും? അപ്പോ ഈ അധ്യാസം ഇല്ലാതാകുക എന്ന് പറഞ്ഞാൽ പറയും അധ്യാസത്തെ തന്നെയാണ് അവിദ്യ. ഇത് മന്യന്റെ ചതുസൂത്രയിൽ നമ്മൾ ചർച്ച ചെയ്യാറ്. അധ്യാസം തന്നെയാണ് അവിദ്യ. അപ്പോൾ ഈ അവിദ്യയിൽ ഇവിടെ ജാഗ്രതത്തിൽ ശരീര ഇന്ദ്രിയാദികളുടെ അനുഭവം, ഈ അനുഭവത്തെയാണ് അധ്യാസം എന്ന് പറയുന്നത്. ഇത് അവിദ്യയുടെ പ്രവർത്തനമാണെന്നുള്ള അവിദ്യ എന്നോ മായ എന്നോ എന്ത് വേണമെന്നും പറയാം. ഈ അവിദ്യയുടെ പ്രവർത്തനം കൊണ്ട് തന്നെ ഇവിടെ സംഭവിക്കുന്നു, ചൈതന്യത്തിന് ഇവയോടുള്ള താതാത്മ്യം സംഭവിക്കുന്നു. അപ്പോൾ അവിടെ സംശയിക്കും, അങ്ങനെ ചൈതന്യത്തിന് ഈ ജഡത്തോടുള്ള താതാത്മ്യം സംഭവിക്കണമെങ്കിൽ അങ്ങനെ ഒരു താതാത്മ്യത്തിന് വേണ്ടി ഈ ജഡത്തെ മുമ്പ് ഇവിടെ സൃഷ്ടിച്ചു വയ്ക്കണ്ടേ ആരെങ്കിലും? അങ്ങനെ മുമ്പ് തന്നെ ഇവിടെ സൃഷ്ടിച്ചു വച്ച ഈ ജഡത്തോട് താതാത്മ്യപ്പെടുന്നു. നമ്മുടെ സാധാരണ ലൗകികമായ യുക്തി അനുസരിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ സുഷുപ്തിയിൽ താൻ ഉറങ്ങിക്കിടന്നു, തൻ്റെ ശരീരവും മറ്റും അവിടെ ഉണ്ടായിരുന്നു. ജാഗ്രതയിലേക്ക് വരുമ്പോൾ എന്ത് വരുന്നു? ഈ ശരീരത്തോട് സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതയിലേക്ക് വരുമ്പോൾ ചൈതന്യം ബോധം അനുഭവത്തിന് വിഷയമാക്കുന്ന ഈ ശരീരത്തോട് താതാത്മ്യം വരുന്നു. അപ്പം ജഡമായി ഒന്നുണ്ടായതല്ലേ താതാത്മ്യം വരാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എങ്ങനെ വരാൻ പറ്റും? അതുകൊണ്ട് അങ്ങനെ ഒന്നുണ്ടായിരിക്കണം എന്നാണ് നമ്മുടെ സാധാരണ ബുദ്ധി ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പറയുന്നത് എന്താണ്, ഇവിടെ ഈശ്വരൻ ഇതിനെല്ലാം സൃഷ്ടിച്ചു വച്ചു, ആ സൃഷ്ട ഈശ്വര സൃഷ്ടമായതിനോട് ജീവ ചൈതന്യത്തിന് താതാത്മ്യം വരുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറയുന്നതും അദ്വൈതത്തിലെ മനസ്സിലാക്കി തരുന്നതിനുള്ള ഒരു പ്രക്രിയയാണ്, അതിനെ പാടെ നിഷേധിക്കുകയല്ല. പക്ഷെ ഇവിടെ പറയുന്നു അങ്ങനെയല്ല. അദ്വൈതം തന്നെ പല നിലവാരത്തിലുണ്ട്. മൂർഖന്മാർക്ക് വേണ്ടിയിട്ടുള്ള അദ്വൈതമുണ്ട്, മന്ദബുദ്ധിയൊക്കെ വേണ്ടിയിട്ടുള്ള അദ്വൈതമുണ്ട്, അങ്ങനെ പലർക്കും വേണ്ടിയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി നിലവാരമുള്ള അദ്വൈതമുണ്ട്. അവിടെ എന്താ പറയുന്നത്? അങ്ങനെ മറ്റൊരാൾ ആരെങ്കിലും സൃഷ്ടിച്ചു വെച്ച സാധനമല്ല പിന്നെയോ, അവിദ്യ കൽപ്പിതമാണ് എന്ന് പറയുന്നു. അതാണ് പറയുന്നത് തസ്സൃഷ്ട്വ തദേവ അനുപ്രാവിശ്യ, സൃഷ്ടിക്കുന്നു അനുപ്രവേശം ചെയ്യുന്നു. സൃഷ്ടിക്കുന്നവൻ തന്നെ ഇതെല്ലാം ഒരേ കാലത്തിൽ സംഭവിക്കുന്നു, ഏകകാലത്തിൽ സംഭവിക്കുന്നു. ഏതുപോലെ സ്വപ്നം പോലെ സ്വപ്നത്തിൽ താൻ തന്നെ അവിടെ ഈ ചൈതന്യം തന്നാത്രായം പുരുഷ സ്വയം ജ്യോതി, അവിടെ സ്വയം ജ്യോതിസായിരിക്കുന്ന സ്വയം ജ്യോതിസ് എന്ന് പറയുമ്പോൾ അവിടെ പുരുഷൻ രണ്ടാവുന്നില്ല, ആ സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷൻ തന്നെ എല്ലാം അവിദ്യ കൽപ്പിതമായി എല്ലാം സൃഷ്ടിക്കുന്നു. അങ്ങനെ സൃഷ്ടിച്ചെന്ത് ചെയ്യുന്നു? അതിനോട് താതാത്മ്യപ്പെടുന്നു. അല്ല, അവിടെ പുരുഷന് അതിനെയൊക്കെ സൃഷ്ടിച്ചു കൊടുക്കാൻ വേറൊരു ഈശ്വരന്റെ ആവശ്യമില്ല. അവിടെ അവൻ സൃഷ്ടികർത്താവായിരിക്കുമ്പോൾ ആ സ്വയം ജ്യോതിസായിരിക്കുന്ന പുരുഷനെ തന്നെ എന്ന് പറയുന്നു അവൻ ഈശ്വരനാണ്. അതാണ് അദ്വൈതത്തിന്റെ ഏറ്റവും മർമ്മമായിരിക്കുന്നത്. അതുകൊണ്ടാണ് എന്താണ് ഈശ്വരൻ ജീവൻ എന്ന് പറയുന്നത് കേവലം നാമമാത്ര ഭേദമാണ് അടുത്ത ഭാഷകാരം പറയും, അല്ലാതെ അങ്ങനെ വസ്തുഭേദമില്ല. പക്ഷെ ഇവിടെ രണ്ടു കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്നെന്താണ്? സൃഷ്ടി സൃഷ്ടിക്കുമ്പോൾ പറയുന്നു അത് അവൻ ഈശ്വരനായി സൃഷ്ടിക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ആള് രണ്ടാകുന്നുണ്ട്, ഒരാൾ തന്നെ, ഒരു വ്യക്തി തന്നെ എന്ന് വെച്ചാൽ ഒരു തത്വം തന്നെ. അങ്ങനെ സൃഷ്ടിക്കുന്ന അവൻ തന്നെ എന്ത് ചെയ്യുന്നു? അതിനോട് താതാത്മ്യപ്പെടുന്നു. അപ്പൊ ഇതെല്ലാം ഒരേ കാലത്തിൽ സംഭവിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതോടൊപ്പം കാലബോധവും വരുന്നു. ഒരേ കാലം എന്ന് പറയുമ്പോൾ സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് കാലവും പ്രകടമാകുന്നത്, സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് ദേശവും പ്രകടമാകുന്നത്, ആ സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ് അവന്റെ മനസ്സിൽ ഈശ്വര സങ്കല്പം വരുന്നത്, ജീവസങ്കല്പം വരുന്നത്, ബ്രഹ്മസങ്കല്പം വരുന്നത് എല്ലാം ഈ സൃഷ്ടിയുടെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നേരത്തെ ഒരു സ്ഥലത്ത് സൃഷ്ടിച്ചു വച്ചിട്ട് പിന്നീട് ജീവൻ പോയി അതിനോട് താതാന്യപ്പെടേണ്ട ആവശ്യം. അതാണ് അദ്വൈതത്തിന്റെ പരമമായ സിദ്ധാന്തം. ഇത് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് സ്വപ്നത്തെ എടുക്കുന്നത്. അതാണ് ഓരോ സ്ഥലത്ത് ആവർത്തിച്ച് പറയുന്നത് അവിദ്യാകൽപ്പിതമായ ദ്വൈത പ്രപഞ്ചം എന്ന് പറയുന്നത്. അപ്പോൾ സൃഷ്ടിയും താതാത്മ്യവും ഒരേപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ വിദ്യ, അപ്പോൾ ഇവിടെ സൃഷ്ടിച്ചാൽ താൻ തന്നെയാണ്, താതാത്മ്യപ്പെട്ടാൽ താൻ തന്നെയാണ്. അപ്പോൾ ഈ സൃഷ്ടി താതാത്മ്യങ്ങളെ ഇല്ലാതാക്കണമെങ്കിൽ എന്ത് വേണം? തന്നിൽ തന്നെ വിദ്യ ഉദയം ചെയ്യണം. തൻ്റെ തന്നെ വിദ്യ കൊണ്ട് അവിടെ എന്ത് ചെയ്യുന്നു? സൃഷ്ടിയും താതാത്മ്യവും ഇല്ലാതാകും. അതാണ് പറയുന്നത് വിശേഷ വിജ്ഞാനാഭാവം, അവിടെ ഭേദബുദ്ധി നശിക്കുന്നു. ഇതാണ് അദ്വൈതത്തിലെ ഏറ്റവും തെളിഞ്ഞ മാർഗം. അങ്ങനെ വരുമ്പോൾ ആ സൃഷ്ടി താതാത്മ്യം ഇതെല്ലാം സംഭവിക്കുന്നതിന് താനിവിടെ വിജ്ഞാതാവായിരിക്കുന്നു. തത്വദൃഷ്ടിയിലോ കേവലമായ വിജ്ഞാനധാതുവായിരിക്കുന്നു. അതുകൊണ്ട് വിജ്ഞാത എന്ന് പറഞ്ഞതുകൊണ്ട് താൻ സാക്ഷിയായിരിക്കുന്നു, തനിക്ക് സാക്ഷ്യമായി എന്തെങ്കിലും ഉണ്ട് എന്നൊന്നും കരുതില്ല. തത്വബോധമില്ലാത്തവനെ സംബന്ധിച്ച് അതെല്ലാം പറയാം. യുഗത്തിൽ കാര്യകാരണ ബന്ധത്തെ കാണുന്നവനെ സംബന്ധിച്ച് അതെല്ലാം പറയാം. തത്വത്തിൽ നിന്ന് അന്യമായൊരു ജഗത്തിനെ കാണുന്നില്ലെങ്കിൽ, അറിയുന്നില്ലെങ്കിൽ അവൻ പിന്നെ കാര്യകാരണത്തെ അന്വേഷിച്ച് പോകത്തില്ല. അത് തത്വം തന്നെയാണ്. കാരണ അന്വേഷണം ഏതവരെ തത്വത്തെ ഗ്രഹിക്കുന്നത് വരെ ഇത് ഒരു പാത്രം കാണുന്നു, ഈ പാത്രം എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന അന്വേഷണം ഏതുവരെ പോകും? എപ്പോഴാണോ അത് മണ്ണാണെന്ന് തിരിച്ചറിയുന്നത് വരെ. പിന്നീട് അന്വേഷണം അവിടെ നിലച്ചു. വീണ്ടും ഒരാളൊരിക്കലും അന്വേഷണം തുടരത്തില്ല. അവിടെ അവൻ്റെ ബുദ്ധി നിശ്ചലമാകുന്നു. അവൻ മനസ്സിലാകുന്നു എന്താണ്, ഇത് മണ്ണുകൊണ്ടാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. അതേസമയം ഇത് മണ്ണ് തന്നെയാണ്, മണ്ണിൽ നിന്ന് അന്യമായി ഒന്നുമില്ല, മണ്ണിൽ നിന്ന് അന്യമായി ഒന്നും ഇല്ല എന്നറിയുമ്പോൾ പിന്നെ അവിടെ കാര്യകാരണ ചിന്ത അവിടെ അവസാനിച്ചു. അവന് പിന്നീട് ആ ഘടത്തെ കേവലം മൃത്തായി കാണുന്ന ഒരുവന് ഇത് കാരണം ഇത് കാര്യമെന്ന് വേർതിരിക്കാനില്ല. കാരണം അവൻ കാരണമായി കാണുന്നതും മൃത്തിനെ തന്നെ, കാര്യമായി കാണുന്നതും മൃത്തിനെ തന്നെ. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആ ഒരവസ്ഥയിൽ എന്താണ്, വിജ്ഞാതാവല്ല കേവലം വിജ്ഞാന ധാതുവാണ്. അതാണ് വിജ്ഞാതാരം അരേക്കേന വിജാനിയാദിത്യ തദശ വിശേഷ വിജ്ഞാനാഭാവ ഉപവാദന പരത്വ വാക്യസ്യ. ഏത് വാക്യം? വിജ്ഞാതാരം അരേക്കേന വിജാനിയാ വിജ്ഞാനധാതുരേവ കേവലഹസൻ, കേവലമായ വിജ്ഞാനധാതു തന്നെ ഭൂത പൂർവഗത്യ പൂർവാവസ്ഥയിൽ കണക്കിലെടുത്തുകൊണ്ട് കർത്തൃവചനേന ത്രിജാ നിർദ്ദിഷ്ടയിൽ ഗമ്യതേ. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദർശിതന്തു പുരസാദ് കാശകൃഷ്ണീയസ്യ പക്ഷസ്യ ശ്രുതിമത്വം. അതുകൊണ്ട് കാശകൃഷ്ണൻ പറയുന്നത് ശ്രുതിയുടെ താല്പര്യമുണ്ട് ആണ്. എന്തുകൊണ്ട് കാശകൃഷ്ണൻ എന്താ പറയുന്നത്? ഒരു പരമാത്മാവ് സൃഷ്ടിച്ചിട്ട് വേറൊരു ജീവാത്മാവ് വന്നത് അനുപ്രവേശം നടത്തി എന്നല്ല. ആ പരമാത്മാവ് തന്നെയാണ് സൃഷ്ടിച്ചത്, ആ പരമാത്മാവ് തന്നെയാണ് അനുപ്രവേശം നടത്തിയത്, ആ പരമാത്മാവ് തന്നെയാണ് ജീവാത്മാവായിരിക്കുന്നത്. ഇവിടെ ഭേദമില്ല. സൃഷ്ടികർത്താവിനും ഭോക്താവിനും ഭേദമില്ല. സൃഷ്ടികർത്താവിനും സൃഷ്ടിയിലും ഭേദമില്ല. ഇതാണ് ശ്രുതി അനുസാരി എന്ന് പറഞ്ഞിരിക്കുന്നത്. അതശ്ച വിജ്ഞാനാത്മ പരമാത്മനോ അവിദ്യാ പ്രത്യുപസ്ഥാപിത നാമരൂപരചിത ദേഹാദി ഉപാധി നിമിത്തോ ഭേദോ ന പാരമാർത്ഥിക ഇത്യേഷോ അർത്ഥ സർവൈഹി വേദാന്തവാദിഭി അഭ്യുതഗന്ധവ്യ അഭ്യുപഗന്ധവ്യ പറയുന്നു. ഇത് അദ്വൈതിയുടെ മാത്രം അഭിപ്രായമല്ല, അദ്വൈതിക്ക് മാത്രം അദ്വൈതമൊന്നല്ല. വേദാന്തവാദിഭി വേദാന്ത വിചാരം ചെയ്യുന്ന ആരായാലും ശരി, ശ്രുതി ഉപനിഷത്തിനെ ആശ്രയിച്ച് തത്വവിചാരം ചെയ്യുന്ന ആരായാലും ഇത് അംഗീകരിച്ചേ മതിയാവും. സർവൈഹി വേദാന്തവാദിഭി ഉപനിഷത്തിന്റെ പ്രമാണമായി ചിന്തിക്കുന്ന ആരായാലും സ്വീകരിക്കണം. എന്താണ് സ്വീകരിക്കേണ്ടത്? വിജ്ഞാനാത്മ പരമാത്മനോ അവിദ്യാ പ്രത്യുപസ്ഥാപിത നാമരൂപരചിത ദേഹാദി ഉപാധി നിമിത്തോ ഭേദ. നമ്മൾ സാധാരണ അദ്വൈതത്തിന്റെ ഈ താഴ്ന്ന പാഠങ്ങളൊക്കെ പഠിക്കാറുണ്ട്. എന്താണ്, ആ ഈശ്വരൻ തന്റെ മായാശക്തി കൊണ്ട് ജഗത്തിനെ സൃഷ്ടിച്ചു, ജീവൻ അവന്റെ അവിദ്യ കൊണ്ട് ഈ ജഗത്തിനെ അനുഭവിക്കുന്നു. ഇതും അദ്വൈതത്തിൽ പറയുന്നത് തന്നെയാണ്. പക്ഷെ ഇത് പറയുമ്പോൾ പലപ്പോഴും നമ്മൾ തത്വത്തെ വിസ്മരിച്ചു. എന്താ വിസ്മരിക്കുന്നത്? ആ ഈശ്വരനിൽ നിന്നും അന്യനായിരിക്കുന്ന ജീവൻ, ഈശ്വരൻ സർവജ്ഞനും സർവശക്തനുമായിരിക്കുന്ന ഈശ്വരൻ അത് സൃഷ്ടിച്ചു. അതിൽ നിന്ന് അന്യനായിരിക്കുന്ന ജീവൻ, അജ്ഞനായിരിക്കുന്ന ജീവൻ അനുഭവിക്കുന്നു. അങ്ങനെ ജീവന് സംസാരാനുഭവം, ജനന മരണ മോക്ഷങ്ങൾ ഇങ്ങനെ കൽപ്പിച്ചു. ഇതിനാണ് ഇവിടെ നിഷേധിക്കുന്നത്. അത് ശരിയല്ല. ഇങ്ങനെ ഒരു പ്രക്രിയ പറയുമ്പോഴും അവിടെ സൃഷ്ടാവായിരിക്കുന്ന ആ ഈശ്വരൻ, ഇവിടെ ഭോക്താവായിരിക്കുന്ന ഈ ജീവൻ തന്നെയാണ്. ഇതാണ് ഇവിടെ ബോധിപ്പിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രക്രിയ പറയുമ്പോഴും അവിടെ രണ്ട് എണ്ണത്തിനെ കാണിച്ചു തരികയില്ല, അതൊന്നു തന്നെയാണ്. അത് ഒന്നാകുമ്പോൾ പിന്നെ ഈ ഭേദം വരുന്നത് അത് അവിദ്യ, അവിദ്യ കൊണ്ട് ആ ഭേദബുദ്ധി തന്നെയാണ് അവിദ്യ. അല്ലെങ്കിൽ ആ ഏകത്വ ബോധമില്ലായ്മയാണ് അവിദ്യ, ഭേദബുദ്ധിയാണ് അവിദ്യ. അദ്വൈതം എന്ന് പറയുന്നത് എന്താണ്? ആത്മനിഷ്ഠമായ ഒരു ചിന്തയാണെന്ന് പറയുന്നതാണ്. അത് തന്നെ തന്നെ തുടങ്ങുന്നു, തന്നെ തന്നെ അവസാനിക്കുന്നു. അപ്പോൾ മായ എന്ന് പറഞ്ഞാലും അവിദ്യ എന്ന് പറഞ്ഞാലും ഈശ്വരതത്വം എന്ന് പറഞ്ഞാലും എല്ലാം തന്നെ തന്നെ അന്യമായിട്ടില്ല എന്നാണ്. തന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ അഹന്തയോടുകൂടി പറയുന്നതല്ല, ഞാനും ഈശ്വരനും ഒന്നാണ് എന്നുള്ള അഹന്തയെക്കുറിച്ച് പറയുന്നതല്ല, മറിച്ച് എന്താണ്? അഹന്തയെ നിരാകരിച്ചുകൊണ്ട് അഹന്തയ്ക്കും ആധാരമായിരിക്കുന്ന തത്വത്തെ പറയുകയാണ്, പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്താണ്? വിജ്ഞാനാത്മ പരമാത്മനോഹോ, വിജ്ഞാനാത്മ പരമാത്മാ എന്നെല്ലാം ഇവിടെ വ്യവഹരിക്കുന്നുണ്ട് ശാസ്ത്രത്തെ തന്നെ. എത്രയോ സ്ഥലത്ത് പരമാത്മാവിനെ കുറിച്ച് പറയുന്നു, സർവജ്ഞനായിരിക്കുന്ന പരമാത്മാവിനെ കുറിച്ച് പറയുന്നു, ജന്മാദ്യശ്ചേത. എത്രയോ സ്ഥലത്ത് അവിദ്യ അധീനനായിരിക്കുന്ന ജീവാത്മാവിനെ കുറിച്ച് പറയുന്നു. അങ്ങനെ പറയുമ്പോഴും അവിദ്യ പ്രത്യുപസ്ഥാപിത, അവിടെ മനസ്സിലാക്കുന്ന എന്താണോ, ആ തന്നിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന അവിദ്യ ഭേദബുദ്ധി, അതുകൊണ്ട് കൽപ്പിതമായിരിക്കുന്നതാണ് ഈ ഭേദം. ആ ഭേദബുദ്ധി ആശ്രയിച്ച് നിലനിൽക്കുന്നതാണ്, അല്ലെങ്കിൽ ഭേദബുദ്ധി രൂപത്തിലുള്ള കൽപ്പന, ആ കൽപ്പനയിൽ മാത്രം നിലനിൽപ്പുള്ള ഒന്നാണ് ഈ ജീവ പരഭേദം ഭേദം. അവിദ്യ പ്രത്യുപസ്ഥാപിത നാമരൂപരചിത, അതുകൊണ്ട് വരുന്നതാണ് നാമരൂപങ്ങൾ. അതുകൊണ്ട് ഉണ്ടാകുന്നതാണ് എന്ത്? ദേഹാദ്യുപാധി. ഈ ദേഹാദ്യുപാധി അത് ഇവിടെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അദ്വൈതത്തിന്റെ ആ പരമമായ തത്വത്തെ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഈ കാര്യമാണ്. എന്താണ്? അതാണ് നേരത്തെ വിശദീകരിച്ചത്, അവിദ്യ പ്രത്യുപസ്ഥാപിതം. അവിദ്യ കൊണ്ട് കൽപ്പിതമാണെന്തോന്ന് നാമരൂപം. ആ നാമരൂപരചിതമാണ്, നാമരൂപങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ടതാണെന്ത്? ദേഹാദിപാധി, ദേഹാദിപാധി. അപ്പോൾ ഈ ദേഹാദി ഉപാധികൾ, ദേഹാദി എന്ന് പറയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ എന്ന് പറയും, ഈ പ്രപഞ്ചം മുഴുവൻ ഈ ഉപാധികൾ ഇതെല്ലാം ജീവനുപാധിയായിരിക്കുന്നു. ആ ജീവൻ തന്നെ പല ഭാവത്തിലിരിക്കുന്നു, മനുഷ്യനായി, മൃഗമായി, പക്ഷിയായി, കൃമിയായി, കീടമായി എല്ലാം ഇരിക്കുന്നു. അല്ല, മനുഷ്യൻ മാത്രമല്ലല്ലോ ജീവൻ. അപ്പോൾ ആ ജീവന്റെ ഈ ഉപാധി, അതിനെ ഇവിടെ പറഞ്ഞു ദേഹാദി ഉപാധി. ആ ഉപാധി എന്ന് പറയുന്നത് ഇതെല്ലാം എന്താണ്? അവിദ്യ പ്രത്യുപസ്ഥാപിതമാണ്, വിദ്യ കൽപ്പിതമാണ് എന്നാണ്. തത്വബോധമില്ലാത്തതുകൊണ്ട് കൽപ്പിച്ചതാണ്, അല്ലെങ്കിൽ ഭേദബുദ്ധി എന്ന് പറയുന്ന അവിദ്യ, അതിനെ ആശ്രയിച്ചാണ് ഇതെല്ലാം നിലനിൽക്കുന്നത്. എവിടെ? ജീവനെന്നോ പരനെന്നോ വേർതിരിക്കാൻ കഴിയാത്ത ഈ തത്വത്തിൽ എന്നർത്ഥം. അപ്പോൾ എനിക്ക് മറ്റൊരു ഈശ്വരൻ സൃഷ്ടിച്ചതെന്നല്ല ഇത്, എന്റെ അനുഭവത്തിന് വേണ്ടി. മറിച്ച് ഏതൊരു തത്വത്തെയാണോ തന്റെ ഭേദബുദ്ധി കൊണ്ട് ജീവൻ ഇതാണ്, ഈശ്വരൻ അതാണ് എന്ന് കൽപ്പിക്കുന്നത്, ആ തത്വത്തിൽ തന്നെ അവിദ്യ സൃഷ്ടമാണ്, ഭേദബുദ്ധി കൊണ്ട് സൃഷ്ടമായതാണ് എന്നർത്ഥം. അപ്പോൾ അങ്ങനെ ഏകമായിരിക്കുന്ന ആ തത്വത്തിൽ ജീവനെന്നോ പരനെന്നോ ഭേദമില്ലാതിരിക്കുന്ന ഏകമായിരിക്കുന്ന തത്വത്തിൽ എങ്ങനെ, അങ്ങനെയാണെങ്കിൽ ഈ ഭേദബുദ്ധി വന്നു? അതാണ് ചോദിക്കുന്നത്. ജീവനെന്നോ പരനെന്നോ ഭേദമില്ലാതെ ഏകമായിരിക്കുന്ന തത്വത്തിൽ എങ്ങനെ ഭേദബുദ്ധി എന്ന് ചോദിക്കുമ്പോൾ നമ്മളവിടെ ഒരുപാട് പുരോഗമിച്ചിരിക്കുകയാണ്. എന്താണ്? ജീവനെന്നും പരനെന്നും എന്ന ഭേദമില്ലാത്ത ഒരു ഏകതത്വത്തെ അംഗീകരിച്ചു. അങ്ങനെ ഒരു ഏകതത്വത്തെ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഏകമായൊരു തത്വത്തെ ഗ്രഹിച്ചു. ആ ഏകമായ തത്വത്തെ ഗ്രഹിക്കുന്നതാണ് അദ്വൈത ബോധം. ആ അദ്വൈത ബോധത്തെ ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഭേദബുദ്ധി എന്നൊരു ചോദ്യമേ അവിടെ വരുന്നില്ല. ആ ബോധമില്ലാത്തവരെ സംബന്ധിച്ചാണ് ഈ ഭേദബുദ്ധിയും ചോദ്യവും. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ആ ഏകമായ തത്വത്തെ ഗ്രഹിച്ചിട്ടാണെങ്കിൽ ആ ഗ്രഹണം തന്നെ ഈ ചോദ്യത്തിന് സമാധാനമാണ്. ഇങ്ങനെ ഒരു ചോദ്യത്തെ എങ്ങനെ ഈ ഭേദബുദ്ധി ഒന്നും ഒരു ചോദ്യത്തിനോട് പ്രസക്തിയില്ല. തത്വത്തെ ഗ്രഹിച്ചാൽ, തത്വത്തെ ഗ്രഹിച്ചില്ലെങ്കിലോ എന്ന് ഈ ഭേദബുദ്ധിയെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. ഇവിടെ ഇത് വിശദീകരിക്കുന്നതിന് വേണ്ടി ആ പരമാത്മാവിൽ നിന്ന് അന്യമായൊരു ജീവൻ അവിദ്യ കൊണ്ട് ഇതിനെയൊക്കെ കൽപ്പിക്കുന്നു, അല്ലെങ്കിൽ ഈ ജീവാത്മാവിൽ നിന്ന് പിന്നെ അന്യനായിരിക്കുന്ന ഒരു ഈശ്വരൻ തന്റെ മായാശക്തി കൊണ്ട് ഇതിനെ സൃഷ്ടിക്കുന്നു, ഇതല്ല ഇവിടെ പറയുന്നു. പിന്നെ അങ്ങനെ ഒരു ഭേദമില്ല. ഭേദം ഇല്ല എന്ന് ഗ്രഹിക്കുമ്പോൾ ആ ഭേദരഹിതമായ തത്വത്തിലാണ് ഈ കൽപ്പനകൾ സംഭവിക്കുന്നത്. അതിൽ ഭേദരഹിതമായ തത്വത്തെ ഒരുവന് ബോധിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഭേദകൽപ്പനകളും അവിടെ നിലനിൽക്കുന്നത്. ഇതാണ് ഈ പറയുന്ന അദ്വൈതം എന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിന് വളരെ ലളിതമാണ്, പ്രയാസമുള്ള കാര്യമല്ല. നമ്മൾ പറയുന്നത് അവിദ്യ പ്രതിപ്രസ്ഥാപിത നാം രൂപരിചിത ദേഹാദി ഉപാധി നിമിത്തോ ഭേദോ ന പരമാർത്ഥിക. അത് പരമാർത്ഥികം എന്തുകൊണ്ട് എടുത്തു പറയുന്നു? കാരണം ശരി, ഇവിടെ ഭേദമില്ല എന്ന് പറയുന്നു. ജീവനെന്നോ പരനെന്നോ ഭേദമില്ല, ഞാനെന്നോ പ്രപഞ്ചമെന്നോ ഭേദമില്ല. ഭേദമില്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ എന്തോ കണ്ടിട്ടാണല്ലോ, അല്ലെങ്കിൽ എന്തിനത് പറയുന്നു എന്ന് വെച്ചാൽ ഭേദത്തെ അനുഭവിച്ചുകൊണ്ടാണ് നിങ്ങൾ ഭേദമില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേത് ശരി? ഒന്ന് ഭേദത്തെ അനുഭവിക്കുന്നു, പിന്നീട് പറയുന്നു ഭേദമില്ല എന്ന്. അപ്പൊ എന്താണ്, എനിക്ക് ഞാൻ പറയുന്നു എനിക്ക് നാക്കില്ല എന്ന് പറയുന്ന പോലെ വേഖാത ദോഷം വരും? അങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്നു ഭേദമില്ല എന്ന്. ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഭേദത്തെ അനുഭവിക്കുന്നു. അപ്പൊ ഭേദത്തെ അനുഭവിച്ചുകൊണ്ട് ഭേദമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അത്? വ്യാഘാതമാണ്, ദോഷമാണ്, നാവില്ല എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്ത് പറയുന്നത് ശരിയാണ്, നീ ഭേദത്തെ അനുഭവിക്കുന്നു. എന്നാൽ ഭേദമില്ല എന്ന് എന്തുകൊണ്ട് പറയുന്നു? പാരമാർത്ഥികം സത്യം, സത്യബോധമാണ് പറയുന്നത് ഭേദമില്ല. പക്ഷെ ഈ അവിദ്യാകൽപിതമായ അനുഭവത്തെയാണ് പറയുന്നത് ഭേദമാണ്, അത് പരമാർത്ഥമാണ്. അപ്പോൾ ഒന്ന് പരമാർത്ഥം, ഒന്ന് പരമാർത്ഥമല്ല. ഈ ഒരു ഭേദം മാത്രമേ അദ്വൈതത്തിലുള്ളൂ. ആ ഭേദത്തെ എന്ത് ചെയ്യുന്നു? സർവവും പരമാർത്ഥം എന്ന് പറയുമ്പോൾ അതിനെ നിരാകരിക്കുന്നു. ഒരു തരത്തിലുള്ള ഭേദത്തിനവിടെ നിലനിൽപ്പില്ല. അതുകൊണ്ട് ഇവിടെ വ്യാഘാത ദോഷമില്ല. ഭേദത്തെ കണ്ടുകൊണ്ട് അതിനെ നിഷേധിക്കുന്നു എന്ന് പറയുന്ന ദോഷമില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഭേദം എന്ന പാരമാർത്ഥിക ഇതിയേഷോ അർത്ഥ. ഇതാണ് അർത്ഥം, ഇതാണ് താല്പര്യം. എന്തിൻ്റെ? ശ്രുതിയുടെ. ആണ് സർവൈഹി വേദാന്തവാദിഭി, എല്ലാ അദ്വൈതവാദികളും. വേദാന്തവാദി എന്ന് പറഞ്ഞാൽ എല്ലാവരും അദ്വൈതവാദികളല്ല, ഉപനിഷത്ത് പ്രമാണമായി വിചാരം ചെയ്യുന്നവരെല്ലാം. അഭ്യുഗന്ധ്യ ഇത് സ്വീകരിച്ചേ മതിയാകൂ. അപ്പോൾ ഇതെവിടെ പറഞ്ഞിരിക്കുന്നു ഈ പറഞ്ഞ കാര്യങ്ങൾ? അതടുത്ത് അതിന് പ്രമാണമായി പറയുന്നു. സദൈവ സ്വമേതമഗ്ര ആസീദേകമേ വാദ്വിതീയം ആത്മീയവേദം സർവം ബ്രഹ്മേവേദം സർവം ഇതം സർവം വിധേയമാത്മാ നാന്യ അതോ അസ്ഥി ദ്രഷ്ട നാന്യ അതോ അസ്ഥി ദ്രഷ്ട പ്രത്യേകം രൂപാഭ്യശ്രുതിഭ്യ. അപ്പൊ വേദാന്തവാദികൾ എല്ലാവരും സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ വേദാന്തത്തിൽ എവിടെ ഇത്? അതിനൂടെ ശ്രുതികൾ പറഞ്ഞു. ബ്രഹ്മീവേദം സർവം ആത്മീയവേദം സർവം എന്നെല്ലാം പറഞ്ഞാൽ എന്താ? ഇതൊക്കെ നമ്മൾ ഒരുപാട് വിശദീകരിച്ചതാ. പിന്നെ ഇവിടെ ഭേദത്തെ എങ്ങനെ സ്വീകരിക്കാൻ പറ്റും? ഞാൻ ഭേദത്തെ അനുഭവിക്കുന്നു, അതുകൊണ്ട് ഭേദത്തെ സ്വീകരിക്കണം എന്നാണെങ്കിൽ സ്വീകരിച്ചോളൂ. പക്ഷെ അതിനെ സ്വീകരിക്കുമ്പോൾ അത് പരമാർത്ഥമല്ല എന്നുകൂടി ബോധിക്കും. പരമാർത്ഥമല്ല എന്ന് ബോധിച്ച ഒന്നിനെ സ്വീകരിക്കുന്നുണ്ടൊരു ദോഷം, അതാരെയും ദോഷം ചെയ്യുന്നില്ല. എന്തുകൊണ്ട്? സത്യം അല്ലാത്തതിന് ദോഷിപ്പിക്കാൻ പറയുന്നു. മരുമരിചികയിലെ ജലം അതിനൊരിക്കലും മരുഭൂമിയെ നനയ്ക്കാൻ സാധ്യമല്ല. അതുപോലെ സത്യമല്ലാത്ത ഒന്നിന് അതിന് സത്യത്തെ ബാധിക്കാൻ സാധ്യമല്ല. മറിച്ച് അസത്യത്തെ എന്ത് ചെയ്യുന്നു? സത്യം ബാധിക്കുന്നു. അതിന് സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. സത്യബോധം സത്യമല്ലാത്തതിനെല്ലാം സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇത് ശ്രുതി മാത്രമല്ല, സ്മൃതിഭ്യസ്ച സ്മൃതികളിലുമുണ്ട്. വാസുദേവ സർവമിതി, ഇതൊക്കെ അദ്വൈതത്തിൻ്റെ രീതി നോക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം വാസുദേവൻ സർവമിതി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ്? വാസുദേവൻ ദ്വാരകയിൽ ചക്രവർത്തിയായിരുന്ന വാസുദേവൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ദൈവം, ഒരു വ്യക്തിയായിരുന്ന ദൈവം അത് സർവവുമാണ്, അങ്ങനെയല്ല. ഇവിടെ വാസുദേവൻ എന്ന് പറയുമ്പോൾ എന്താണ്? ആ തത്വം, അത് വ്യക്തിയല്ല, മറിച്ച് എന്താണ്? അതൊരു തത്വമാണ്. ആ തത്വം അതാണ് സർവവുമായിരിക്കുന്നത്. അങ്ങനെയാണ്, ഒരു വ്യക്തിക്കൊരിക്കലും സർവവുമായിരിക്കാൻ പറ്റത്തില്ല. വ്യക്തിഭാവത്തിൽ വ്യക്തിത്വം എന്ന് പറയുന്നത് എന്താണ്? അവൻ്റെ പരിമിതിയാണ്, ശരീര ഇന്ദ്രിയ കർണങ്ങളെ കൊണ്ടുള്ള പരിമിതിയാണ്. അപ്പൊ വ്യക്തിയായി പരിച്ഛിന്നനായിരിക്കെ തന്നെ അവൻ തത്വരൂപത്തിൽ സർവാത്മകനായിരിക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് വാസുദേവ സർവമിതി എന്ന് പറഞ്ഞത്. ക്ഷേത്രജ്ഞം ചാപി മാമിധി സർവക്ഷേത്രേഷു ഭാരത, അത് തന്നെ പറഞ്ഞു. അവിടെ ക്ഷേത്രജ്ഞനെന്ന് പറഞ്ഞാൽ എന്താ അവിടെ? നേരത്തെ പറഞ്ഞ ആത്മീയവേദം ബ്രഹ്മം, സർവീവേദം ബ്രഹ്മം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ പറയുന്നത്. അല്ല, ക്ഷേത്രജ്ഞനെന്ന് പറയുമ്പോൾ ഈശ്വരനിൽ നിന്ന് വേറിട്ട് ക്ഷേത്രജ്ഞനായിരിക്കുന്ന ഒരു പ്രത്യേക ഒരു ഐഡന്റിറ്റിയുള്ള എന്തോ ഒരു സാധനമാണ്, അങ്ങനെയുള്ള അർത്ഥത്തിലല്ല. കൂടസ്ഥൻ, പ്രത്യേകാത്മ, ക്ഷേത്രജ്ഞൻ, പ്രാജ്ഞൻ, ഇതെല്ലാം തത്വത്തിന് ഏതെങ്കിലും തരത്തിൽ കല്പിതമായ ഭേദത്തെ ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതല്ല. പിന്നെയോ, കല്പിതമായ ഭേദങ്ങളെല്ലാം നിരാകരിച്ചിട്ട് ഏകമായ തത്വത്തെ ബോധിപ്പിക്കാൻ വേണ്ടി പറയുക. അപ്പോൾ ഇത് ഈ ഭേദങ്ങളെ എടുത്തുകൊണ്ട് പ്രത്യേകം പ്രത്യേകം പ്രക്രിയകളൊക്കെ ഓരോരുത്തർ അദ്വൈതത്തിൽ തന്നെ സൃഷ്ടിക്കും. അതൊക്കെ ഓരോരുത്തരുടെ ബുദ്ധിസാമർഥ്യം, അതിനൊന്നും യാതൊരു അർത്ഥവുമില്ല. ഇതെല്ലാം പറയുന്നത് എന്തിനാണ്? ഏകതത്വ ബോധനത്തിന് വേണ്ടിയിട്ടാണ്. ആ ഏകതത്വത്തെ ബോധിപ്പിക്കുമ്പോൾ ഇത് ഏത് പറഞ്ഞാലും താല്പര്യമൊന്നും തന്നെ. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാലും അവിടെ എന്താ പറയുന്നത്? ക്ഷേത്രജ്ഞ അഭിമാമിധി ഞാൻ. അപ്പോൾ വാസുദേവൻ ക്ഷേത്രജ്ഞനാണെന്ന് പറയുന്നു. അപ്പോൾ വാസുദേവനും ക്ഷേത്രജ്ഞനും രണ്ടാവും? ഇല്ല, വാസുദേവനും ക്ഷേത്രജ്ഞനും ഒന്ന് തന്നെ. അപ്പോൾ തന്നെ ഒരു സാധാരണ ഒരുവന് തന്നെ ക്ഷേത്രജ്ഞനായി അറിയാൻ പറ്റുന്നില്ല. ക്ഷേത്രജ്ഞനെന്ന് പറയുമ്പോൾ സർവക്ഷേത്രങ്ങളിലും സ്ഥിതി ചെയ്യുന്ന ആ ചൈതന്യമായി ഒരുവന് സാധാരണഗതി അറിയാൻ പറ്റുന്നില്ല. ക്ഷേത്രജ്ഞന്മാർ ഓരോ ശരീരത്തിലും വേറെ വേറെയാണ്, താൻ വേറെയാണ് എന്നേ അറിയാൻ പറ്റും. പക്ഷെ ഇവിടെ തത്വത്തെ ഗ്രഹിച്ച വാസുദേവനാണ് പറയുന്നത് എന്താണ്? സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞനായി ഇരിക്കുന്ന ഞാൻ തന്നെ. അഹമാത്മാ ഉടാകേശ സർവഭൂതാശയസ്ഥിത, സർവഭൂതാശയസ്ഥിതനായിരിക്കുന്ന അത് ഞാൻ തന്നെയാണ്, എൻ്റെ സ്വരൂപം തന്നെയാണ്. അപ്പോൾ അവിടെ വ്യക്തി കൊണ്ടുവരുന്ന പരിച്ഛിന്നതയെ അംഗീകരിക്കുകയല്ല, നിഷേധിക്കുകയാണെങ്കിൽ അവിടെ ഏതോ ഒരുവനാണോ മായയോടുകൂടി സർവജ്ഞനായിരിക്കുന്ന അവൻ തന്നെയാണ് അവിദ്യയോടുകൂടി ജീവനായും ഇരിക്കുന്നത്. ഈ തത്വത്തെയാണ് ബോധിപ്പിക്കുന്നത്. ഏതൊരുവനെ കുറിച്ചാണോ മായ കൊണ്ട് സൃഷ്ടിച്ചു എന്ന് പറയുന്നു, അവനെ കൊണ്ട് തന്നെയാ പറയുന്നു അവിദ്യ കൊണ്ട് കൽപ്പിച്ചു എന്ന് പറയുന്നു. അവിടെ രണ്ടു പേരില്ല. അവിടെ വ്യക്തിഭാവത്തിന് യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ആ അർത്ഥത്തിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രജ്ഞം ചാപിമാം വിധി സർവക്ഷേത്രേഷു സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരൻ. ഇവിടെ ഞാനെന്നൊന്നും പറഞ്ഞില്ല, പരമേശ്വരൻ ഏകരൂപത്തിൽ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നു, എനിക്ക് സർവഭൂതങ്ങൾക്കും ആധാരമായിരിക്കുന്നു, സർവഭൂതങ്ങളും അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിത്യവും രൂപാഭ്യ, ഇത് സ്മൃതികൾ, ശ്രുതിയുടെയും സ്മൃതിയുടെയും താല്പര്യം ഒന്ന് തന്നെ എന്നാണ് പറയുന്നത്. ഭേദദർശന ഭവാദാച്ച അന്യോ അസോ അന്യോ അഹം അസ്മീതി നസവേദ യഥാ പശു മൃത്യോ സ മൃത്യും ആപ്നോതി ഇഹനാമി നൈന പശ്യതി ഇത്യവും ജാതികൾ. ഇതിന്റെ നേരെ വിപരീതമായി നമ്മുടെ അനുഭവത്തെ കുറിച്ച് പറയുന്നു. നമ്മുടെ അനുഭവത്തിൽ ഭേദബുദ്ധിയോടുകൂടിയിരിക്കുന്നു. അപ്പോൾ പറയുന്നു ഞാൻ വേറെയാണ്, ഈശ്വരൻ വേറെയാണ്, ഞാൻ ജ്ഞാതാവാണ്, ഞാൻ ജ്ഞാതാവായിരിക്കുന്നു, എനിക്ക് ജനന മരണങ്ങളുണ്ട്, മരണശേഷവും ഞാൻ വീണ്ടും ഉണ്ട്, ജനനത്തിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു. ഇതല്ല, ജനന മരണം തന്നെ അസംബന്ധമാണെങ്കിൽ ജനനത്തിന് മുമ്പ് ഞാൻ ഉണ്ടായിരുന്നു, ജനനത്തിന് ശേഷം ഉണ്ടായിരുന്നു, എനിക്ക് പുനർജന്മം ഉണ്ടായിരുന്നു, പുനർമരണം സംഭവിക്കുക, ഇതെല്ലാം എന്താണ്? അസംബന്ധ പ്രലാപനമെന്ന തത്വദൃഷ്ടിയിൽ. പക്ഷെ അതങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. വേറൊരു ഭാഗത്ത് അവിദ്യ കല്പിതമായ ജഗത്ത്, ആ ജഗത്തിനോടുള്ള താതാമ്യം, ഇതെല്ലാം അംഗീകരിക്കുമ്പോൾ ഇത്തരം കൽപ്പനകളെല്ലാം വരും.